ഭാഷ്യം അധ്യായം ഒന്ന് പാദം നാല് അധികരണമാറ് സൂത്രം ഇരുപത്തിരണ്ട് അവസ്ഥിതേരുതി കാശ്യകസ്യ കാശ്യകൃഷ്ണാചാര്യന്റെ സിദ്ധാന്തത്തെ പറയുകയാണ്. ഇത് ശ്രുതി അനുസാരിയാണ് എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞത്. അത് അദ്വൈതമാണ്. അദ്വൈതമാണെങ്കിലേ ഭാഷ്യകാരനെ സംബന്ധിച്ച് ശ്രുതി അനുസാരിയാണ്, ശ്രുതിക്കനുസരിച്ച് വരത്തുള്ളൂ. ഇപ്പൊ കാശ്യകൃഷ്ണൻ എന്താ ചെയ്യുന്നത്? ഭേദത്തെ നിഷേധിക്കുന്നു, ഭേദദർശനത്തെ നിഷേധിക്കുന്നു. ഭേദദർശന അപവാദാച്ച് അന്യോ അസൗ അന്യോ അഹം അസ്മീതി ഇന്ന സവ്യത യഥ പശു. ഈശ്വരനെയും തന്നെയും, ഈശ്വരൻ അന്യനാണ്, താൻ അന്യനാണ് എന്നറിയുന്നവൻ വെറും മൃഗത്തെ പോലെയാണ്. വിശേഷിച്ചും ദേവതകൾ, ദേവതകൾ അന്യമായി അറിയുക, ദേവതകളിൽ നിന്ന് തന്നെ അന്യമായി അറിയുക, ആ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, പിന്നെ അതിൻ്റെ ഫലത്തെ അനുഭവിക്കുക. അപ്പോൾ ഇഷ്ടഭോഗങ്ങൾ ആ ദേവതകൾ അവന് കൊടുക്കുക, അവനെ കൊണ്ട് ദേവതകൾ അവരുടെ പ്രീതിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങലാണ്. അപ്പോൾ അവനെ ഒരു പശുവിനെ പോലെ ദേവതകൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതെല്ലാം നമ്മൾ ബലദാനത്തിൽ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല മൃത്യു സമൃത്യു ആപ്നോതി യൈഹ നാനൈവ പശ്യതി. ആരാണോ ഇവിടെ ഭേദത്തെ കാണുന്നത്, അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു. സംസാര ചക്രത്തിൽ നിന്ന് അവന് മോചനമില്ല. അതാണ് ഭേദദർശനത്തിന്റെ ഫലം. ഇത്യവഞ്ചാതി സഭാ യേശു മഹാൻ അജ ആത്മാ അജരോ അമരോ അമൃതോ അഭയോ ബ്രഹ്മ. ഇതും ബ്രഹ്മാർഗത്തിൽ തന്നെ പറയുന്നു. അത് നമ്മൾ വിശദീകരിച്ചാണ് ഈ ആത്മാചരമാണ്, അമരമാണ് അമൃതമാണ് അഭയമാണ് അത് തന്നെയാണ് ബ്രഹ്മം എന്ന് തന്റെ സ്വരൂപത്തെ ഉപദേശിക്കുന്നു. ആത്മനി സർവവിക്രിയാപ്രദർശിത എന്നിങ്ങനെ ആത്മാവിൽ സർവവികാരങ്ങളെയും നിഷേധിച്ചിരിക്കുന്നു. അന്യഥാച മുമുക്ഷൂണ നിരപവാദ വിജ്ഞാന അനുപത്തെ. ഇവിടെ ഈ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം ഭേദത്തെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ടു തരത്തിൽ നമുക്ക് പറഞ്ഞു. ഒന്ന് ഭേദദർശനം, മറ്റൊന്ന് ഭേദാഭേദദർശനം. രണ്ടും ഭേദത്തെ അംഗീകരിക്കുന്നതാണ്. ഇവിടെ രണ്ടിലും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതികളെല്ലാം ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെന്തിനു വേണ്ടി നിഷേധിക്കുന്നു? മുമുക്ഷുക്കൾക്ക് നിരപവാദ വിജ്ഞാനം, അതിനു വേണ്ടിയിട്ടാണ്. അപവാദമില്ലാത്ത വിജ്ഞാനം, അപവാദം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന അപവാദമുണ്ട്. അപവാദം ബാധ, ബാധയിലൂടെ അപവാദം എന്ന് പറയുന്നു. മാസ്തു നിർബാധജ്ഞാനം, നിർബാധജ്ഞാനമാണ് ആവശ്യമുള്ളത് അവർക്ക്, മൂക്ഷുക്കൾക്ക്. ഈ തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ മൂക്ഷുക്കൾ, അവർക്ക് നിർബാധമായ ജ്ഞാനം. അതാണ് നിരപവാദജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം നിർബാധജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അഭേദജ്ഞാനം അല്ലെങ്കിൽ അദ്വൈതജ്ഞാനം ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ച് ആ ജ്ഞാനത്തിന് ബാധ സംഭവിക്കാൻ ബാധ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനത്തിന് ഒരറിവുണ്ടാകുന്നു. അത് കുറച്ച് സമയം കഴിഞ്ഞു, കാല വ്യത്യാസം കൊണ്ടോ ദേശ വ്യത്യാസം കൊണ്ടോ അവസ്ഥാ വ്യത്യാസം കൊണ്ടോ പല അറിവുകളെ സംബന്ധിച്ചോ അങ്ങനെയാണ്. അതൊന്നും അത് ശരിയല്ല, ഇന്നലെ എനിക്കുണ്ടായിരുന്ന അറിവ് ശരിയല്ല എന്ന് തോന്നുന്നു. ഒരറിവ് ഒരു തവണ ഉണ്ടാവുകയും അറിവ് ശരിയല്ല എന്ന് തോന്നുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ബാധയായി. ഒരറിവ് സത്യമല്ല എന്നുള്ള അനുഭവമാണ് അറിവിൻ്റെ ബാധ, അത്രയേ ഉള്ളൂ. അല്ല, ബാധ എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ ഭാവന ചെയ്യുന്ന അർത്ഥമൊന്നുമില്ല. അത് ഏതറിവിനെ സംബന്ധിച്ച് നമുക്ക് ബാധയുണ്ടാവാം. സദാസമയവും നമ്മുടെ അനുഭവത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം. പക്ഷെ ഇവിടെ അദ്വൈതജ്ഞാനത്തിൽ, അദ്വൈതജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ എന്താണോ സത്യത്തെ സംബന്ധിച്ച ജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനം സത്യമാണ്, അത് പരമാർത്ഥമാണ്. പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനവും പരമാർത്ഥമാണ്. അതിന് ബാധ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടവൻ അറിയുക ഇത് പരമാർത്ഥമല്ല എന്നറിഞ്ഞാൽ ബാധ്യമായി. അദ്വൈത ജ്ഞാനത്തിന് അങ്ങനെ ഒരവസ്ഥ വരത്തില്ല. എന്തുകൊണ്ട്? അത് പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ്. പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം പരമാർത്ഥമായിരിക്കാനേ വഴിയുള്ളൂ, മറ്റൊരു തരത്തിൽ ആകാൻ വഴിയില്ല. സാധാരണ ഉദാഹരണം പറഞ്ഞ എന്താണോ, ഒരു വസ്തുവിനെ അതിൻ്റെ സ്വരൂപത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ജ്ഞാനവും പറയും. ഏതെങ്കിലും ഒരു വസ്തുവിനെ അതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ജ്ഞാനം. അതിനെ മറ്റൊന്നായി അറിഞ്ഞാൽ അത് ഭ്രാന്തി. ഇവിടെ തത്വത്തെ, പരമാർത്ഥത്തെ, ഇതാണ് പരമാർത്ഥം എന്നറിയുന്നു. അപ്പോൾ അത് യഥാർത്ഥ ജ്ഞാനമാണ്. പിന്നെ അതിനെങ്ങനെയാ ബാധ സംഭവിക്കുന്ന, അതിനെങ്ങനെ ഒരാൾക്ക് അത് അസത്യമാണെന്നറിയാൻ കഴിയും? അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കത്തില്ല. അതാണ് അദ്വൈതജ്ഞാനത്തിന് പറയുന്നത് നിർബാധ ജ്ഞാനം. നിർബാധ ജ്ഞാനം അസ്യം ഭേദജ്ഞാനമാണെങ്കിലും സത്യമല്ല. സത്യമല്ലാത്തതുകൊണ്ട് തന്നെ ഭേദജ്ഞാനത്തെ അനുഭവിക്കുന്ന ഒരാൾ കുറച്ച് കഴിഞ്ഞ് ഇത് സത്യമല്ല എന്നുള്ള ബോധം ഉണ്ടാകും. അതുകൊണ്ട് ഭേദത്തെ നിഷേധിക്കുന്നു, അദ്വൈതത്തെ ബോധിപ്പിക്കുന്നു. അന്യഥ മറിച്ചാണെങ്കിലോ മുമുക്ഷുണ നിരപവാദ വിജ്ഞാന അനുഭവത്തെ നിർബാധ ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അദ്വൈതജ്ഞാനം അതിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത് ബാധരഹിതമായിരിക്കുക എന്നുള്ളതാണ്. അത് സത്യമാണെന്ന് ബോധിക്കുക. അത് അങ്ങനെ ബോധമുണ്ടാകും. പരമാർത്ഥമായി അതിനെ അറിയുന്നതുകൊണ്ട് മറിച്ചൊരു ബോധമുണ്ടാകത്തില്ല. അത് മാത്രമല്ല, അതിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്ന എന്താണ്, സുനിശ്ചിതാർത്ഥത്വ അനുപത്തേഹി. സുനിശ്ചിതാർത്ഥവും അദ്വൈതജ്ഞാനത്തിലെ ഉണ്ടാവും. ഇതും പല സ്ഥലത്തും ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഈ നിശ്ചയം എന്ന് പറയുന്നത് അദ്വൈതജ്ഞാനത്തെ എപ്പോഴും വിശേഷിപ്പിക്കുന്നതാണ് ഭാഷകാരൻ. സുനിശ്ചിതാർത്ഥം അതിനടുത്ത് ശ്രുതിയും ഇവിടെ കൊടുക്കുന്നുണ്ട്, വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം. സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാഹ ഉണ്ടകത്തിൽ. അപ്പോൾ ജ്ഞാനം നിശ്ചയാത്മകമായിരിക്കും. അദ്വൈതജ്ഞാനത്തെ സംബന്ധിച്ച് നിശ്ചയാത്മകമായിരിക്കണമെന്നുള്ളതല്ല, അദ്വൈതജ്ഞാനം അത് നിശ്ചയാത്മകം തന്നെ ആയിരിക്കും. മറ്റൊരു ജ്ഞാനത്തിനും അത് അവകാശപ്പെടാൻ പറ്റില്ല. പച്ചട്ട് ചോദിക്കുക, അങ്ങനെ ഒരു നിശ്ചയം മതിയോ എന്ന് ചോദിക്കും. പിന്നെന്താ വേണ്ടത്? വേറെ എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്വൈതത്തിൽ വേറൊന്നും ആഗ്രഹിക്കാനില്ല. അദ്വൈതജ്ഞാനത്തെ നിശ്ചയാത്മകധി ഉദാഹരണത്തിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. നമ്മൾ സാധാരണ ധരിക്കുന്ന എന്താണ്? നമുക്ക് എപ്പോഴും നിശ്ചയജ്ഞാനം ഉണ്ടല്ലോ. ഞാൻ പുരുഷനാണെന്ന് ധരിച്ചിരിക്കുന്നു, ഇത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. ഞാൻ സ്ത്രീയാണെന്ന് ധരിക്കുന്നു, ഇത് നിശ്ചയാത്മകം ജ്ഞാനമാണ്. അപ്പൊ അദ്വൈതത്തിൽ വിശേഷിച്ചൊരു നിശ്ചയാത്മക ജ്ഞാനമുണ്ടായാൽ എന്താ പ്രത്യേകത? അതാണ് അടുത്ത് പറയുന്നത്, നിരപവാദം ഹി വിജ്ഞാനം സർവാകാംക്ഷ നിവർത്തകം ആത്മവിഷയം വിഷ്യതേ. നിശ്ചയാത്മക ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് നിർബാധമായ ജ്ഞാനമായിരിക്കും, നിരപവാദ ജ്ഞാനമായിരിക്കും. നമുക്ക് പല കാര്യത്തിലും നിശ്ചയാത്മകമായ ജ്ഞാനമുണ്ട്. അതുകൊണ്ടെന്താ പ്രയോജനം? ആ ജ്ഞാനത്തിന് ആത്യന്തികമായൊരു നിലയില്ല. നിശ്ചയം എന്ന് പറയുമ്പോൾ പരമാർത്ഥമായി, പരമാർത്ഥം എന്ന് പറയുമ്പോൾ നിശ്ചയമായിരിക്കും, രണ്ടും ഒരുമിച്ച് പറഞ്ഞു. ഭേദജ്ഞാനവും നിശ്ചയാത്മകമാണ്, പക്ഷെ അത് പരമാർത്ഥമല്ല. പരമാർത്ഥം സത്യം അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ സത്യത്തെ സംബന്ധിച്ചുള്ള ബോധം അത് അംഗീകരിച്ചേ മതിയോ? അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അംഗീകരിക്കാനും നിഷേധിക്കാനും ഒന്നുള്ളതല്ല അത്. തൻ്റെ തന്നെ സത്യത്വം അത് വിചാരം ചെയ്യുന്ന ആർക്കും, അത് വിചാരം ചെയ്യുന്ന ആർക്കും ബോധ്യപ്പെടും എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്തിട്ടും ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൂടെ സമാനം പറയുന്നുണ്ട്. ഇതാർക്കാ വിചാരം ചെയ്താ ബോധ്യപ്പെടുന്നത്? ഞാൻ ഒരുപാട് വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്നില്ല പറയുന്നത് യതികളായിരിക്കണം. യതി എന്ന് പറഞ്ഞാൽ അതിൽ പരിശ്രമിക്കുന്നവർ. യതനശീല നിയത ബാഹ്യകർണാഹ ബാഹ്യകർണങ്ങൾക്കെല്ലാം നിയന്ത്രണമുള്ളവർ. അത് എന്തിനായി ബാഹ്യകർണങ്ങളുടെ നിയന്ത്രണം ഇവിടെ പറയുന്നു? അതവിടെ പറയുന്നു ശുദ്ധബുദ്ധയേശ്ച ശുദ്ധബുദ്ധികൾ വിഷയവൈതൃഷ്ണിയ ദ്വാരാ സർവകർമ്മ സന്യാസപൂർവക ശ്രവണാദി അനുഷ്ഠാനരൂപ യോഗാഭ്യാസ യോഗം ശീലികൾ എന്ന് പറയുന്നു. യോഗാഭ്യാസം വശം വേണം, എന്നാലേ ശരിയാവും. യോഗാഭ്യാസം എന്ന് പറയുമ്പോൾ ഉടൻ നമ്മൾ മനസ്സിൽ ഭാവനകൾ വരും, എന്ത് യോഗമാണോ, ഹഠയോഗമാണോ, ലയയോഗമാണോ, രാജയോഗമാണോ, മന്ത്രയോഗമാണോ. കാക്കത്തൊള്ളായിരം യോഗങ്ങളുണ്ട്. പറയുന്നു ശ്രവണാദി അനുഷ്ഠാന രൂപാദി യോഗാഭ്യാസ. ഇപ്പൊ ശ്രവണാദികളുടെ അനുഷ്ഠാനമാകുന്ന യോഗാഭ്യാസമാണ്, അതാണ് ശരിയായ യോഗം. തത്വശ്രവണം തുടങ്ങിയ യോഗ അഭ്യാസം, അങ്ങനെ ഒരു യോഗമുണ്ട്. അതിന് ഒരുപാട് കൈയും കാലും ഒന്നും വളച്ച് വശങ്കടേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രവണാദി അനുഷ്ഠാന രൂപത്തിലുള്ള യോഗാഭ്യാസം, അതിനു പിന്നെ എന്ത് വേണം? സർവകർമ്മ സന്യാസപൂർവകം, സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള. അപ്പൊ ഈ സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ എവിടെ എവിടെയെല്ലാം ഭാഷകാരൻ വ്യാഖ്യാതാക്കൾ പറയുന്ന അവിടെയെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അഹന്ത മമതാപൂർവകമായി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളുടെ ത്യാഗമാണ് മുഖ്യമായും അത് വരുന്നത്, വൈദികമായ കർമ്മങ്ങളുടെ ത്യാഗമാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്, കർമ്മം ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാ മനുഷ്യനിലും അഹന്തയുണ്ട്, അഹംബുദ്ധി ഇല്ലാതെ ഒന്നും ഇവിടെ നടക്കത്തില്ല. അഹമില്ല, എനിക്ക് അഹന്തയില്ല എന്ന് പറയുന്നവനും അഹന്ത ആശ്രയിച്ച് തന്നെയാണ് പറയുന്നത്. അത് പിന്നെ കടുകട്ടിയായിരിക്കും ചില സമയം, ചിലപ്പോൾ അത് കുറച്ച് മൃദുവായിരിക്കും എന്നുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ കർമ്മം ചെയ്യുമ്പോൾ അഹന്ത കൂടിയേ തീരുമെന്ന് വന്നാലോ, അതാണ് വൈദിക കർമ്മങ്ങളുടെ പ്രത്യേകത. ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, എനിക്ക് ഫലം ഉണ്ടാകണമെന്ന് ചിന്തിച്ച് അകർമ്മം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അകർമ്മത്യാഗം. പിന്നെ സർവകർമ്മം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അവിടെയും പറഞ്ഞിട്ടുണ്ട്, നിത്യം നൈമിത്തികം കാമ്യം നിഷിദ്ധം രൂപത്തിലുള്ള എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ചിട്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ ചോദിക്കുന്നു, ഇന്നിപ്പോ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരും വൈദിക കർമ്മം ചെയ്യുന്നില്ല. ഇന്നത്തെ ലൗകികമായ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ലൗകികമായ കർമ്മങ്ങൾ അവിടെ പറയും. അവിടെ ബോധപൂർവ്വം അഹംബുദ്ധിയോടുകൂടി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അഹംബുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയമല്ല. അവിടെ ആത്മാവിനെ കുറിച്ചുള്ള ബോധം വേണ്ട ലൗകിക കർമ്മം ചെയ്യുന്നത്. അവന്റെ രാഗദ്വേഷങ്ങൾക്ക് ഉള്ള പ്രേരണ കൊണ്ട് സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്നു. വൈദിക കർമ്മങ്ങളുടെ പ്രസക്തി ഇന്നില്ല. ഉള്ളത് സാധാരണ കർമ്മങ്ങളാണ്. അവിടെ പ്രേരിപ്പിക്കുന്ന രാഗദ്വേഷങ്ങളാണ്. അപ്പോൾ അവിടെ പറയുന്നു, അങ്ങനെയുള്ള കർമ്മങ്ങളുടെ യോഗമായി അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. അതാണ് പിന്നീട് ആചാര്യന്മാർ കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്തത്. അത് സർവകർമ്മ സന്യാസമായാലും ശരി, കർമ്മയോഗാനുഷ്ഠാനമായാലും ശരി, അതിവിടെ എന്ത് പറയുന്നു, എന്തിനു വേണ്ടി എന്നിവിടെ പറയുന്നു. ശുദ്ധബുദ്ധി, ബുദ്ധിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യം വരുന്നത് എന്താണ്? ശ്രവണാദി യോഗാഭ്യാസത്തിന് ഒരാളുടെ ബുദ്ധി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ശരി, ബുദ്ധിശുദ്ധി ആവശ്യമാണ്. അല്ലെങ്കിൽ അത് നടക്കത്തില്ല. അത് ആണ് മുഖ്യം. കർമ്മം ചെയ്യുന്നോ കർമ്മം ത്യജിക്കുന്നോ എന്നുള്ളതാണ് മുഖ്യം. മുഖ്യമായിരിക്കുന്നത് അവന്റെ ബുദ്ധിശുദ്ധമാണോ എന്നുള്ളതാണ്. ബുദ്ധിയുടെ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അളവ് പോലെ? എന്റെ ബുദ്ധിശുദ്ധമാണേ എന്നാണിട്ടുണ്ടായിരുന്നെങ്കിലും ബുദ്ധിശുദ്ധമാണ്. ഞാനൊരു കർമ്മയോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിശുദ്ധമാവില്ല. അപ്പൊ അവന്റെ ബുദ്ധിയിൽ രാഗദ്വേഷങ്ങളില്ലാതിരിക്കുക, മതമാത്സര്യങ്ങളില്ലാതിരിക്കുക. ഇപ്പൊ കർമ്മം ചെയ്യുക, ഒരാൾ പറയുന്നു ഞാൻ കർമ്മയോഗം ചെയ്യുക. കർമ്മയോഗം ചെയ്യണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ മാത്സര്യ ബുദ്ധിയുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും അത് കർമ്മയോഗമാകത്തില്ല. ഈശ്വരാർപ്പണമെന്നോ എന്ത് പേര് പറഞ്ഞാലും ശരി, മാത്സര്യ ബുദ്ധി ഇല്ലാതെ കർമ്മം ചെയ്യുന്ന എത്ര യോഗികളുണ്ട്? കർമ്മയോഗികളുണ്ട്. അതിനോടൊപ്പം വരും ഈശ്വരാർപ്പണമൊക്കെ ഒരു ഭാഗത്തിരിക്കും, മറുഭാഗത്ത് രാഗദ്വേഷങ്ങളും മാത്സര്യ ബുദ്ധിയും ഇതൊക്കെ കൊണ്ട് കർമ്മം ചെയ്യും. അതൊക്കെ കർമ്മത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതെല്ലാം അത് വരും. കർമ്മമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇല്ല എന്ന് കരുതിയാലും അതൊക്കെ അവിടെ ഇരിക്കും. രാഗദ്വേഷങ്ങൾ അതിൻ്റെ അടിസ്ഥാന പ്രേരക ശക്തിയായിരിക്കും കർമ്മം ചെയ്യുന്നത്. എന്നാലും അത് ചെയ്യാതിരിക്കാനൊന്നും വൃത്തിയില്ല. എന്തിനു? അതിന് അധികാരമുള്ളവന് ചെയ്തേ പറ്റും. അപ്പോൾ അതിനെ എല്ലാം മത്സരബുദ്ധി ഒഴിവാക്കിക്കൊണ്ട് രാഗദ്വേഷങ്ങളില്ലാതെ കർമ്മം ചെയ്യാൻ ശ്രമിക്കുക ഒരുവൻ. അതിനാണ് ഈശ്വരാർപ്പണ ബുദ്ധി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശുദ്ധബുദ്ധി ശുദ്ധബുദ്ധിയായവൻ അത് അതിൻ്റെ യുക്തി വളരെ ലളിതമാണ്. നമ്മൾ ബാഹ്യമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു, ആ കർമ്മങ്ങളിൽ താല്പര്യപൂർവ്വം ഏർപ്പെട്ടിരിക്കുന്നു. താല്പര്യപൂർവ്വം ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ രാഗമുണ്ട്. അതിന് ഒരു പുസ്തകം വായിച്ചു നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അത് ഒരിക്കലും ഈ പറയുന്ന ശ്രവണാദി രൂപത്തിലുള്ള യോഗാഭ്യാസത്തിൽ മനസ്സ് ഏകാഗ്രത വരത്തില്ല. സ്വാനുഭവത്തിൽ മനസ്സിലാവും. ഒരു ഗുരുവിനോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. കാരണം കർമ്മരംഗം എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ്. കർമ്മരംഗം എന്ന് പറയുന്നതിന് അനുകൂലവും പ്രതികൂലവും വരും. അനുകൂലമായിരിക്കും മനസ്സ് ശാന്തമായിരിക്കും, പ്രതികൂലമാകുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. അസ്വസ്ഥമാകുമ്പോൾ പിന്നെ എവിടെയാ മനസ്സിന് ഏകാഗ്രത വരുന്നത്? മനസ്സിന് ഏകാഗ്രത ഇല്ലെങ്കിൽ ഈ പറയുന്ന ശ്രവണാദി സാധനങ്ങൾ എങ്ങനെ ശ്രദ്ധയേകാഗ്രമാക്കാൻ പറ്റും? ശ്രവണാദി സാധനമല്ല, ഏത് തരത്തിലുള്ള അഭ്യാസത്തിനും മനസ്സിന് ഏകാഗ്രത കിട്ടത്തില്ല. അത് മനസ്സ് അസ്വസ്ഥമാകുന്നതിന് വളരെ തുച്ഛമായ നിസ്സാരമായ കാര്യങ്ങൾ മതി. അത് പ്രതികൂലമായ എന്തെങ്കിലും മനസ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സ് അതിൽ പിടിച്ച് മണിക്കൂറുകളോളം ദിവസങ്ങളോളം അതിൽ തന്നെ നിൽക്കും. മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ആണ് മനസ്സിനെ ജയിക്കുന്നത് അസാധ്യമാണെന്ന് പറയും. അപ്പൊ കർമ്മരംഗത്ത് നിൽക്കുക സത്യസന്ധമായി ആത്മാർത്ഥമായി, അല്ലാതെ വേണമെങ്കിൽ നമുക്ക് അഭിനയിക്കാം. സത്യസന്ധമായി ആത്മാർത്ഥമായി മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ അത് സാധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അത് കർമ്മത്യാഗത്തിലൂടെ ആയാലും ശരി, കർമ്മയോഗത്തിലൂടെ ആയാലും ശരി, ഓരോരുത്തർക്കും ഓരോന്ന് യോജിച്ചിരിക്കും. ചിലർക്ക് കർമ്മയോഗത്തിലൂടെ അത് സാധിക്കാം, ചിലർക്ക് കർമ്മത്യാഗത്തിലൂടെ അത് സാധിക്കാം. അത് അധികാരി ഭേദമനുസരിച്ചിട്ടാണ്, ഒരാളുടെ പക്വതയ്ക്കനുസരിച്ചിട്ടാണ്. ഇന്നാരിന്നത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അക്കാര്യം കൂടെ എടുത്തു പറയുന്നു. ശുദ്ധബുദ്ധയ ആ ശുദ്ധബുദ്ധനാകുന്നവൻ എന്തായാലും അത് ആവശ്യമാണ്. ആ ശുദ്ധബുദ്ധി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രതികൂലങ്ങളിൽ മനസ്സ് ക്ഷിപ്തമാകാതിരിക്കുക, അതാണ് ശുദ്ധബുദ്ധി. അനുകൂലത്തിൽ എങ്ങനെയാണോ മനസ്സ് ശാന്തമായിരിക്കുന്നത്, പ്രതികൂലത്തെ ഒഴിവാക്കാൻ പറ്റില്ല. വിശേഷിച്ചും കർമ്മത്തിൽ നിൽക്കുന്നവർക്ക് പ്രതികൂലങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം എന്തുണ്ടാകുന്നു? നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ചുറ്റുപാടുകളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ കർമ്മമണ്ഡലം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ എപ്പോഴും അനുകൂലവും പ്രതികൂലവും വന്നുകൊണ്ടിരിക്കും. അവിടെ അതിനെ നിയന്ത്രണത്തിൽ നിർത്തി പോവുക പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും പറയുന്ന എന്താണ്? യതേഹ, ഇവിടെ പറയുന്ന യതനശീലാഹ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എപ്പോഴും പറയുന്നത്. പരിശ്രമിക്കുക അതാണ്. കർമ്മത്തെ അനുകൂലമാക്കി പരിശ്രമിക്കുക. കഴിയുന്നില്ലെങ്കിൽ കർമ്മത്തെ ഉപേക്ഷിച്ച് പരിശ്രമിക്കുക. ചിലർക്ക് കർമ്മത്തെ ഉപേക്ഷിച്ചാൽ കഴിയത്തില്ല. പക്ഷെ എന്തായാലും ശരി, അതിന് പരിശ്രമിക്കുന്നവൻ അതിനോട് ആർജവമുറ്റ ഒരു നിലപാട് വേണം, സത്യസന്ധമായൊരു നിലപാട് വേണം. അത് മുഖ്യമായൊരു കാര്യമാണ്. ഞാൻ കർമ്മത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിശുദ്ധനായിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിന് നോക്കി പറയേണ്ടി വരും, കർമ്മം ഉപേക്ഷിച്ചു നിങ്ങളുടെ മനസ്സ് അതിശുദ്ധമായോ അല്ല, ഞാൻ നിരന്തരം കർമ്മയോഗത്തിലാണ്, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറയേണ്ടി വരും, നിങ്ങളുടെ അന്ധകരണം അടങ്ങിയിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ മാത്സര്യ ബുദ്ധി വരുന്നുണ്ടോ? കർമ്മം ചെയ്യേണ്ട ഇവിടെ ഒരു വ്യക്തിക്ക് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് കർമ്മം ചെയ്യാൻ പറ്റില്ല. വ്യക്തി എപ്പോഴും കർമാനുഷ്ഠാനം എന്ന് പറയുന്ന സമൂഹത്തിലേക്ക് വരേണ്ടി വരും. സമൂഹത്തിൽ വരുമ്പോൾ അവിടെ മത്സരബുദ്ധിയും മനസ്സിൽ വരും, മനസ്സിനെ വിക്ഷിപ്തമാണ്. ഞാൻ കർമ്മയോഗിയാണെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പറയാൻ കഴിയും, എൻ്റെ മനസ്സ് നിർമത്സരമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരേ ഒരു വഴി ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? യത്നശീലാഹ, പരിശ്രമിക്കുക. അതിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യസന്ധത അത് മുഖ്യമായൊരു കാര്യമാണ്. അതുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിയത ബാഹ്യകർണാഹ, ബാഹ്യകർണങ്ങളിലൊരു നിയമനം അത് അത്യാവശ്യമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടെന്നെങ്കിലും തീരുമാനിക്കേണ്ടി വരും. വിഷയവൈതൃഷ്ണ്യം ദ്വാരാ, അവിടെ വിഷയവൈതൃഷ്ണ്യം എന്ന് പറയുന്നത് ഇത് തന്നെ. പുറം ലോകത്തിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടുമ്പോൾ മനസ്സ് വിക്ഷുബ്ധമാണ്. അവർക്ക് പിന്നെ ഇതിലൊന്നും മനസ്സുറക്കത്തില്ല. അതുമാത്രമല്ല, മനസ്സിന്റെ വിക്ഷേപം സ്വയം ഇഷ്ടമായും തോന്നും. മനസ്സടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ഇഷ്ടപ്പെടുന്ന വിക്ഷേപത്തെയിരിക്കും, ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. തത്വത്തെ അറിഞ്ഞാലും തത്വവിരുദ്ധമായി മനസ്സ് പോകുമ്പോൾ സ്വയം അതിനെ ന്യായീകരണങ്ങളെ കണ്ടെത്തും. ഇതാണ് എൻ്റെ വഴി, ഇതാണ് എന്നെ സംബന്ധിച്ച് ശരിയായ മാർഗം എന്ന് സ്വയം പറഞ്ഞ് സമാധാനിക്കും. എന്തുകൊണ്ട്? തൻ്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ട് ഇത് ശരിയല്ല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വയം ന്യായീകരണങ്ങളെ കണ്ടെത്തും, ഇതാണ് എന്റെ മാർഗം. അപ്പോ വിക്ഷുബ്ധമായ മനസ്സിൽ മുന്നോട്ട് പോകാനേ കഴിയത്തുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ പറയുന്ന എന്താണ്? യത്നശീലനായിരിക്കണം. അപ്പോ ഒരു സാധകന്റെ മുഴുവൻ മനസ്സിനെയും പഠിച്ചിട്ട് പറയണം, അവൻ വിഷയ വൈദഷ്ണ്യം ഉണ്ടായിരിക്കണം. ഇതെല്ലാം വിഷയങ്ങളാണ്. കർമ്മം എവിടേക്കെല്ലാം ഒരുവനെ വലിച്ചുകൊണ്ട് പോകുന്നു, അതെല്ലാം വിഷയങ്ങളാണ്. അതെന്തിൻ്റെ പേരിലായാലും ശരി, വലിയ ആളായാലും ശരി, ചെറിയ ആളായാലും ശരി, അവിടെ ഒരു അന്തശാന്തി അത് നഷ്ടപ്പെട്ടായിരിക്കും ഒരു അനുഭവം, ഒരു സംശയമില്ല. നിലനിർത്താൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആര്? മമുക്ഷു. അവരെ സംബന്ധിച്ചാ പറയുന്നു, ശുദ്ധ പുരുഷന്മാരെ നമ്മൾ വിട്ടേക്ക്, നമ്മളതല്ല, മമുക്ഷുക്കളാണ്. ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ശാന്തി സമാധാനമൊക്കെ ഉള്ളിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇവിടെ പറയുന്നത്. വിഷയ വൈതൃഷ്ണ്യം വരാ, അങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിന് ശാന്തി കിട്ടത്തില്ല. അത് ആത്യന്തികമായി വേണ്ട ഒന്നാണ് മനഃശാന്തി. എന്നാലേ ഈ പറയുന്ന യോഗാഭ്യാസം സാധ്യമാണ്. അപ്പൊ അവിടെ സർവകർമ്മ സന്യാസപൂർവക ശ്രവണാന്തി അനുഷ്ഠാന രൂപാ യോഗാഭ്യാസ, സർവകർമ്മ സന്യാസം എന്ന് പറയുന്നതിന്റെ പൂർണ്ണാർത്ഥത്തിൽ രണ്ടിടത്ത് യോഗിക്കും. ഒന്ന്, കർമ്മങ്ങളെല്ലാം ത്യജിച്ചിരിക്കുക, ആദ്യം പറഞ്ഞിരിക്കുന്നു. രണ്ട്, നിഷ്കാമമായ ഭാവത്തിൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക. രണ്ടിനെയും സർവകർമ്മ സന്യാസമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ ഗീതയിൽ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടു തരത്തിൽ. അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയത്? ശ്രവണാദ്യ അനുഷ്ഠാന രൂപ യോഗാഭ്യാസ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാ പറഞ്ഞു? സുനിശ്ചിതാർത്ഥാഹ, നിശ്ചയം വേണമെന്ന് പറഞ്ഞു. ഇത്രയും യോഗ്യതകളോടുകൂടി വരുന്ന ഒരുവന്റെ നിശ്ചയം എന്ന് പറയുന്നത് തത്വത്തിലുള്ള നിശ്ചയമാണ്, അല്ല മറ്റെന്തെങ്കിലും നിശ്ചയിക്കുന്നില്ല. ഞാൻ പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ നിശ്ചയിക്കുന്നില്ല, അതിന് ഇതിന്റെ ആവശ്യമില്ല. സഹജമായി വരുന്ന നിശ്ചയങ്ങൾക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഇനി തന്റെ ഭാവനയിലൂടെ സഞ്ചരിച്ച് മിഥ്യാധാരണകളിലൂടെ നിശ്ചയിക്കുന്ന നിശ്ചയങ്ങളുണ്ട്, മനുഷ്യനെ ദുഷ്കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന നിശ്ചയങ്ങളുണ്ട്. അവിടെയൊന്നും തത്വവിചാരത്തിന്റെ ആവശ്യം വരുന്നില്ല, വിശ്വാസങ്ങളിലൂടെ എത്തിച്ചേരുന്ന നിശ്ചയങ്ങളുണ്ട്. ഈ വടവൃക്ഷത്തിൽ ഒരു രക്ഷൻ ഇരിക്കുന്നു, ഒരുവന്റെ വിശ്വാസമാണ്, അവിടെ ഉണ്ടോ ഇല്ലയോ. അത്തരം അന്ധമായ വിശ്വാസങ്ങളെ കുറിച്ചല്ല പറയുന്നുണ്ട് ഇവിടെ. പരമാർത്ഥ ബോധത്തിൽ വരുന്ന നിശ്ചയം അല്ല ഏതെങ്കിലും നിശ്ചയം. പരമാർത്ഥ ബോധത്തിൽ വരുന്ന നിശ്ചയമാണെങ്കിൽ ഇത് മതിയോ എന്ന് ഒരാൾക്ക് ചോദിക്കാൻ പറ്റും. അതെന്താണ് ആ നിശ്ചയം എന്നുള്ളതിനെ കുറിച്ച് ബോധമില്ലാത്തവന് ചോദിക്കും. പരമാർത്ഥ നിശ്ചയം വന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ പ്രശ്നങ്ങളല്ല, ചോദ്യങ്ങളില്ല. അതാണ് സുനിശ്ചിതാർത്ഥ എന്ന് പറയുന്നത്. എന്താ അതിന്റെ അടയാളം? ഏതൊരു തത്വത്തെയാണോ അവൻ അവന്റെ മനസ്സിൽ നിശ്ചയിച്ചത് ഉറപ്പിച്ചത്, അതിനെ സംബന്ധിച്ച് അവന് അജ്ഞാനാദി ദോഷങ്ങളില്ല. അത് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്. മറിച്ച് അങ്ങനെയല്ല, തന്നെ സംബന്ധിച്ചൊരാള് ഈ ജാഗ്രത തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്, ഞാൻ പുരുഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് ഉറപ്പിച്ചു, നിശ്ചയമാണ്, മാറുന്നില്ല. പക്ഷേ തനിക്ക് തൻ്റെ തന്നെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയണമെന്നുള്ള ജിജ്ഞാസയുണ്ടായതാണ് മുമുക്ഷു. ഈ നിശ്ചയം അപര്യാപ്തമാണെന്ന് തോന്നി തന്റെ തത്വത്തെ കുറിച്ച് അന്വേഷിക്കുന്നു, അപ്പൊ ഈ നിശ്ചയം മാറിപ്പോകുന്നു. ഇത് സുനിശ്ചിതം അല്ല, നിശ്ചയിച്ചെങ്കിലും മാറിപ്പോകുന്നു. സത്യത്തിന് മാറാൻ കഴിയില്ല, സത്യബുദ്ധിക്കും മാറാൻ കഴിയില്ല. ആ നിശ്ചയത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആ നിശ്ചയ ജ്ഞാനത്തെയാണ് ഇവിടെ അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പോ ജ്ഞാനത്തിൽ അപരോക്ഷത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഭാവനയിൽ കാണുന്ന ഒന്നുമില്ല, വാക്കിന്റെ കട്ടിയനുസരിച്ച് ഭാവന ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപരോക്ഷം എന്ന് പറയുന്നത് സംസ്കൃതമാണ്, കട്ടിയുള്ള വാക്കാണ്, എന്തോ കടിച്ചാൽ പൊട്ടാത്ത സാധനമാണ്, അങ്ങനെയൊന്നുമില്ല. ഭാഷകാരൻ എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അറിവിൽ വരുന്ന വ്യക്തതയാണ് ലളിതമായ ഭാഷയ്ക്ക്. വ്യക്തമായി എന്തോ വെളിച്ചത്തിന്റെ വ്യക്തത എന്ന് പറഞ്ഞാൽ എന്താ? ഇരളില്ലാതിരിക്കുക, വേറെ ഒന്നുമില്ല, അന്ന് വെളിച്ചത്തിന്റെ വ്യക്തത. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിന്റെ അപരോക്ഷത എന്ന് പറയും, ഈ ദോഷങ്ങളില്ലാതിരിക്കുക, സംശയാദി ദോഷങ്ങൾ വന്ന് അതിൽ വികല്പങ്ങളെ ഉണ്ടാക്കാതിരിക്കുക, സംശയം ഉണ്ടാക്കാതിരിക്കുക, വിപരീത ബുദ്ധി ഉണ്ടാക്കാതിരിക്കുക, അതാണ് അതിന്റെ അപരോക്ഷത എന്ന് പറയുന്നത്. അതാണ് എന്റെ വ്യക്തത എന്ന് പറയുന്നത്. അപ്പൊ അത് വെളിച്ചത്തെ സംബന്ധിച്ചാകുമ്പോൾ അത് പിന്നെ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ നോക്കത്തില്ല, അത് വെളിച്ചത്തിന്റെ സ്വരൂപമാണ്. അതിലൂടെ ജ്ഞാനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? പരമാർത്ഥ സ്വരൂപമാണ്. അതാണ് ആ സുനിശ്ചയം എന്ന് പറയുന്നതിന് അപരോക്ഷം എന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെ അതാണെന്നാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല സാക്ഷാത് പരോക്ഷ. ജ്ഞാനത്തിന് അങ്ങനെ നിൽക്കാൻ കഴിയും, വെളിച്ചത്തിന് വെളിച്ചമായിരിക്കാനേ പറ്റും. സദാ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം അത് അപരോക്ഷമായി തന്നെ പ്രവാഹിച്ചുകൊണ്ടിരിക്കും. നമ്മളിനി കണ്ടെത്തേണ്ട ഒന്നല്ല, എന്റെ അപരോക്ഷത മറഞ്ഞുപോയ ഒന്നല്ല, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സദാ പ്രകാശിക്കുന്നു എന്നുള്ള വ്യക്തത അതാ വേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്, ശ്രവണാദി അനുഷ്ഠാന രൂപാദി യോഗാഭ്യാസ വേദാന്ത കർണക സാക്ഷാത്കാര. അപ്പൊ ഈ സാക്ഷാത്കാരം എങ്ങനെ സാധിക്കും പറയുന്നു. ഇതിന് വേറെ ഒരു ഉപായമില്ല. വേദാന്ത കർണകം, ശ്രുതി കർണകം, ഉപനിഷത് കർണകം, തത്വമസി തുടങ്ങിയ വാക്യങ്ങളാണ് അതിൻ്റെ ഉപായം. അതിൻ്റെ ശ്രവണം, അതിൻ്റെ മനനം, ഇതാണ് ഇവിടെ അദ്വൈതാചാര്യന്മാർ പറയുന്നത്. ഇത് വേറെ ഒരു ഉപായമൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഇത് ആകാശത്ത് നിന്ന് പൊട്ടി വീഴത്തില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെളിപാടല്ലെങ്കിൽ ഉണ്ടാകുന്നത്. കാരണം തത്വത്തെക്കുറിച്ചുള്ള ബോധം തത്വത്തെക്കുറിച്ചുള്ള ഉപദേശത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. സഹജമായ ബോധം ഉപദേശത്തെ അപേക്ഷിക്കുന്നില്ല. അത് പറഞ്ഞല്ലോ, സാക്ഷാത് അപരോക്ഷാത്. അതാരും ഉപദേശിക്കേണ്ട കാര്യമില്ല, അത് സഹജമായി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് പ്രയോജനശൂന്യമായതുപോലെ, പ്രയോജനശൂന്യമല്ല, നിഷ്ഫലം പോലെ ഇരിക്കുന്നു. ആദ്യത്തിൻ പ്രകാശിച്ചുകൊണ്ടിരുന്നാലും തുച്ഛമായ കൺപോള കൊണ്ടതും മറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിക്കാത്ത പോലെ, അത് പ്രകാശിക്കാത്തതുകൊണ്ടാണ് അവിടെ കൺപോള തുറക്കേണ്ട ആവശ്യമുണ്ട്, അതിന് യത്നം ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ ആവശ്യമുണ്ട്. എന്താണ് ശ്രുത്യുപദേശം? അതുകൂടി എത്തി. വേറൊന്നും ഇതിന് ഉപായമായി പറയുന്നു. ലോകത്തെന്തെല്ലാം ആധ്യാത്മിക സാധനങ്ങളുണ്ട്, അതിനെ നിഷേധിക്കുന്നുണ്ട്. ഏതെല്ലാം ആധ്യാത്മിക സാധനങ്ങളുണ്ടോ അതിനുള്ള ഫലങ്ങളുണ്ട്, അതും നിഷേധിക്കുന്നില്ല. അതിലോ ഉള്ളിടത്തോളം കാലം, വിഭിന്ന അധികാരികൾ ഉള്ളിടത്തോളം കാലം, ഇതെല്ലാം തന്നെ ആധ്യാത്മിക സാധനങ്ങളും ആധ്യാത്മിക ഫലങ്ങളും. എന്തുകൊണ്ട്? ആധ്യാത്മിക രുചി ഭേദമാണ് ഓരോരുത്തർ. അപ്പൊ അതാതിന് അതാതിൻ്റെ ഫലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അദ്വൈത ബോധത്തിന് വേറെ ഉപായമൊന്നുമില്ല. അത് വേദാന്ത കർണകമാണോ? വേദാന്തം, ശ്രുതി, ഉപദേശം എന്ന ഒരു കർണത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണ്. അതിൽ നിന്നേ ഉണ്ടാകാൻ പറ്റൂ. അത് ശ്രവണജന്യമാണോ? മറ്റ് ഉപായങ്ങളും ഫലങ്ങളുമുണ്ട്. അതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുള്ള സാക്ഷാത്കാര അപരോക്ഷീകൃതാത്മാന മുച്ചന്തേ, അദ്വൈത മതമനുസരിച്ച് അവരാണ് മുക്തരാകുന്നത്. എങ്ങനെ? വിമുക്തസ്ഥ വിമുച്ചതേ, അവൻ മുക്തനാണ്. മുക്തനാണെന്നുള്ള ബോധം കൊണ്ടവൻ മുക്തനായിരിക്കും. ബോധശൂന്യതയാണ് അവൻ്റെ ബന്ധനം എന്നവൻ തിരിച്ചറിയുന്നു. ആ ബോധത്തിൽ തന്റെ സ്വരൂപമാണ് മുക്തി എന്ന് അവൻ തിരിച്ചറിയുന്നു. ബന്ധനം നിത്യനിവൃത്തമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. മുക്തി നിത്യസിദ്ധമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അതാണ് ഇവിടെ പറയുന്ന വിമോക്ഷം. അതല്ലാതെ പല ഉപാസനകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്, അന്നുകൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിജ്ഞാനം നിരപവാദമായിരിക്കണം, അദ്വൈതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ബാധരഹിതമായിരിക്കണം. അസത്യമാണെന്ന് ബോധ്യപ്പെടാത്തതായിരിക്കണം. അത് അദ്വൈതാചാര്യൻ പറയുന്ന എന്താണോ ഇത് അസത്യമാണെന്ന് ബോധ്യപ്പെടാൻ കഴിയത്തില്ല. അദ്വൈതാചാര്യനെന്നും പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആചാര്യനെ വ്യക്തിയിൽ ആരോപിക്കുന്നുണ്ട് ഇവിടെ അദ്വൈതി. പിന്നെ എന്താണ് അത് ശ്രുതിയിൽ ആരോപിക്കും. കാരണം അതൊരു പരമ്പരയാണ്. പരമ്പരയിലൂടെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓരോ ആചാര്യന്മാരും അതിൻ്റെ നിദർശനങ്ങളാണ്. പക്ഷെ അവരാചാര്യന്മാരെ എന്ത് ചെയ്യുന്നു, അത് വ്യക്തിനിഷ്ഠമായൊരു പ്രാധാന്യമല്ല കൊടുക്കുന്നു, മറിച്ച് അതിൻ്റെ എല്ലാ മേന്മയും ശ്രുതിക്ക് കൊടുക്കുന്നു, ആ ഉപദേശത്തിന് കൊടുക്കുന്നു. തനിക്കെങ്ങനെയാ ബോധം വന്ന് ആ ഉപദേശത്തിൽ നിന്ന്, അപ്പോൾ അന്യനെങ്ങനെ ബോധം വരും ആ ഉപദേശത്തിൽ നിന്ന്. ഉപദേഷ്ടാവ് മാറിക്കൊണ്ടേയും, കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയും, ഉപദേശം അതിന് മാറ്റമില്ല, അത് മാറുന്നില്ല, ഏകരൂപത്തിലാണ്. അതുകൊണ്ടാണ് ഉപദേശത്തിനവിടെ പ്രാധാന്യം വരുന്നത്. അതാണ് ശ്രുതി ഏകകരണം എന്ന് പറയുന്നത്. ശ്രുതിയാണ് ഇതിൻ്റെ മുഖ്യമായ ഇത്. പക്ഷെ അത് ഉള്ളിൽ മത്സരബുദ്ധിയില്ലാതെ, ഈർഷയില്ലാതെ, അസൂയയില്ലാതെ ഉള്ള ചിത്തശുദ്ധി വരണം. അല്ലാതെ ചിത്തശുദ്ധിക്ക് വേറെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയുണ്ടെന്ന് കാര്യമില്ല. ഞാൻ വലിയ ഭക്തനാണതുകൊണ്ട് എൻ്റെ ചിത്തശുദ്ധമാണെന്ന് പറഞ്ഞിട്ടെന്ന് കാര്യം, അല്ലെങ്കിൽ ഞാൻ വലിയ തത്വജ്ഞാനിയാണ് എൻ്റെ ചിത്തം ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടും കാര്യം, അഭ്യാസിയാണ് അതുകൊണ്ട് കാര്യം, പുറത്തു നോക്കി മനസ്സിലാക്കേണ്ട കാര്യമില്ല. തൻ്റെ മനസ്സിൽ ഈർഷ്യയുണ്ടോ, അസൂയയുണ്ടോ, മാത്സര്യബുദ്ധിയുണ്ടോ, ഉണ്ടെങ്കിൽ അത് അശുദ്ധമാണ്. അദ്വൈതത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിഗൂഢശാസ്ത്രമല്ല. നിഗൂഢശാസ്ത്രമുണ്ട് ഒരുപാട്, അദ്വൈതം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാറുണ്ട്. അവിടെ പറയുന്നത് ഈ പറഞ്ഞതൊക്കെ എനിക്ക് പറയാനുള്ളൂ, ഇനി ശേഷം ഗുരുമുഖത്ത് നിഗൂഢശാസ്ത്രങ്ങളുടെ പ്രത്യേകത. ഇവിടെ പറയുന്നത് എന്താണ്, എല്ലാം ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുക. ഒന്നും ഞാൻ ഒളിച്ചൊന്നും വച്ചിട്ടില്ല, ശ്രുതിയെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് ഗ്രഹിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഒരുവൻ ഗ്രഹിക്കാൻ ഒരുവനത് കഴിയുന്നില്ലെങ്കിൽ പറയാം അത് ദുർഗ്രഹമാണ് എന്ന് പറയും. അത് കേൾവിക്കാരന്റെ യോഗ്യതയെക്കുറിച്ച് പറയുന്നതാണ്. തത്വത്തിന് വെളിച്ചമില്ലാത്തതുകൊണ്ടല്ല പറയുന്നു. ഒരുവൻ സ്വയം ബോധ്യപ്പെടുകയാണ്, ഞാനിതിനെ പറ്റിയാളല്ല, എൻ്റെ മനസ്സിൽ മതമാത്സര്യങ്ങളും ഈർഷ്യയും രാഗവും ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇതങ്ങോട്ട് കയറുന്നില്ല, ബഹിർമുഖനായിരിക്കുന്നു. അവനോട് പറയണ്ട, നിന്നെ സംബന്ധിച്ച് ദുർഗ്രഹമാണ്, നിന്റെ മനസ്സ് ഇതിനെ ദുർഗ്രഹമാക്കുന്നോണ്ടാണ്, അല്ലാതെ ഇവിടെ നീ കൂടെ നിന്നില്ല. അതാണ് സംശയസതി എന്ന സുനിശ്ചിതാർത്ഥം ആത്മന് ജ്ഞാനം ഭവേ. സംശയം വന്നു കഴിഞ്ഞാൽ തന്നിൽ സുനിശ്ചിതമായ ജ്ഞാനം ഉണ്ടാവത്തില്ല. തന്റെ സ്വരൂപം ഇന്നതാണ്, അത് സച്ചിദാനന്ദമാണ് എന്നുള്ള ബോധം ഉണ്ടാവത്തില്ല. വീണ്ടും തന്റെ ഉള്ളിൽ നിശ്ചിതമായിരിക്കുന്ന എന്താണോ താൻ ശീലിച്ച ജ്ഞാനം, ശൈശവം മുതൽ താൻ അഭ്യസിച്ചു വന്ന ജ്ഞാനം, ഞാൻ പുരുഷനാണ് സ്ത്രീയാണ്, താൻ പുണ്യവാനാണ് പാപിയാണ്, ഇത്തരത്തിലുള്ള അറിവേ തന്നെ ഉണ്ടായിരിക്കും. അത് വ്യക്തമായും പറയുന്ന എന്താണ്, സുനിശ്ചിതാർത്ഥം ച ജ്ഞാനം മോക്ഷോപായ ശ്രൂയത്തെ. മോക്ഷോപായമായിട്ടിവിടെ ശ്രുതി പറയുന്നു. അദ്വൈതമൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ശ്രുതി പറയുന്നു. ശ്രൂയത്തെ എന്താണ്, സുനിശ്ചിതമായ ജ്ഞാനമാണ്, പരമാർത്ഥ ജ്ഞാനമാണ്. സുനിശ്ചിതാർത്ഥം ച ജ്ഞാനം മോക്ഷോപായ ശ്രൂയതേ. മോക്ഷോപായമായി സുനിശ്ചിതാർത്ഥമായ ജ്ഞാനത്തെ കൂടെ പറയും. ആ നിശ്ചയത്തിന് അന്ധവിധത്തിൽ അത്രയും പ്രാധാന്യമുണ്ട്. അല്ലാതെ നമ്മൾ ഭാവനയിൽ കാണുന്നത് പോലെ ഏതോ ഒരു വെളിപാടാണ് ഈ ജ്ഞാനം. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നല്ല, ചില തലതിരിഞ്ഞ ആൾക്കാർക്ക് മാത്രം ഉണ്ടാകുന്നതാണ്. അങ്ങനെ തന്നെ ഇവിടെ പറയുന്നു. അതിനുവേണ്ടി വിശേഷം പറഞ്ഞു. എന്താണ് സുനിശ്ചിതാർത്ഥത്വ അനുഭവത്തെ നിരപവാദം ഹി വിജ്ഞാനം സർവാകാംക്ഷ നിവർത്തകം ആത്മവിഷയം വിഷ്യതേ. ഇവിടെ ജ്ഞാനം തന്നെ സംബന്ധിച്ചാണ്, അതാണ് ആത്മവിഷയം എന്ന് പറയുന്നത്. തന്നെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ് അത് സർവ ആകാംക്ഷ നിവർത്തകം. തന്നെ സംബന്ധിച്ചുള്ള എല്ലാ ആകാംക്ഷകളെയും ഇല്ലാതാക്കുന്നു. തന്നെ സംബന്ധിച്ചുള്ള ആകാംക്ഷ എന്ന് പറയുന്നത് താൻ ആരാണ്, തന്നെ സംബന്ധിച്ച് തനിക്ക് ഒരുപാട് ആകാംക്ഷകളുണ്ട്. മറ്റെല്ലാ ആകാംക്ഷകളെ ഒഴിവാക്കി വെച്ചാലും എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ടാകുന്ന ഒരാകാംക്ഷയാണ്. എപ്പോഴും വരത്തില്ല, വന്നാൽ ഭയം തോന്നും. എങ്കിലും വല്ലപ്പോഴുമെങ്കിലും വരുന്ന ഒരാകാംക്ഷയാണ്. താൻ എന്നാണ് മരിക്കുന്നത്, അങ്ങനെ ഒരാകാംക്ഷ. താൻ എന്നാണ് ജനിച്ചതെന്നുള്ളതിനെ കുറിച്ച് സംശയമില്ല. പക്ഷെ താൻ എന്നാ മരിക്കുന്നത്, ആകാംക്ഷ. അങ്ങനെ എന്ന് വെച്ചാൽ അത് ആ രൂപത്തിലുള്ള വരുന്നത് മരണം. അതെപ്പോ എങ്ങനെ, കിടന്നാണോ നിന്നാണോ അതോ ഇരുന്നാണോ, ആകാംക്ഷ ഉണ്ടാവും. എന്തുകൊണ്ട്? താൻ മരിക്കുന്നവനാണെന്നുള്ള ബോധമുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ആകാംക്ഷ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാകത്തില്ല. അപ്പോൾ നിരാകാംക്ഷ സർവാകാംക്ഷകളെ നിവർത്തിപ്പിക്കുന്ന അറിവ് ആത്മവിഷയകം അതാണ് ഇഷ്യത്തെ. ഇവിടെ അദ്വൈത പ്രകടനത്തിൽ ശ്രുതി താല്പര്യപ്പെടുന്ന അത്തരം ഒരു ജ്ഞാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി പറഞ്ഞു വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ എന്ന് ശ്രുതി പറഞ്ഞത്. അതുകൊണ്ടാണ് അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്.